ഞങ്ങൾ ഡാക്ടർ മഹേഷ് ബാലസ്വാമി വേണ്ടി ഇവരെല്ലാം കേന്ദ്രങ്ങളുണ്ടായിരുന്നോ ആരുതാണെന്നോ കുറച്ച് പിന്നെ ശ്യാമസരസ്വത അച്ഛന നീങ്ങിയ രീതി രേഖ അഭിഷേകം ചെറുപോകുന്നതാണ്. ഇവിടെ ഈ കീർത്തം നിലച്ചുകൊണ്ടാക്കി കൊച്ചിന്റെ ശിഷ്യകൾ കുമാരി ശിവാനി ചിരഞ്ജീവി ആദിത്യ കുമാരി ശിഷ്യ കേരളങ്ങളുണ്ടാകുന്ന ആരോപണങ്ങളുണ്ട്. ഇറങ്ങിയിട്ടും വേണം ഹരിക്കാൻ പോയിട്ട് ചെലുത്താൻ ഇതിന് ആരോപണം അവളാണ് ചെലുത്താൻ തീരുമാന അങ്ങനെ നീ Yeah.